ഒരു സ്നേഹ സാന്ത്വന തണലായി തലോടതായി അരികിൽ കേൾക്കാം, ആനന്ദിക്കാം, കാതുകൊണ്ടല്ല മനസ്സുകൊണ്ട് ഷാലോൺ റേഡിയോ. നാട്ടുമരുന്ന്. പ്രകൃതിയിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കുമായി നിരവധി പച്ചമരുന്നുകളും ഔഷധ സസ്യങ്ങളും ദൈവം കരുതി വച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ ഈ കലവറ ശാലോം റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുകയാണ് വയനാട് പുൽപ്പള്ളി വിമലമേരി ആയുർവേദ ആശുപത്രിയിലെ പാരമ്പര്യ ആയുർവേദ ഫാർമസിസ്റ്റായ സിസ്റ്റർ കൊച്ചു ത്രേസ്യ MSMI. നാട്ടുമരുന്നിലേക്ക് സ്വാഗതം. നാളികേരത്തിൻ്റെ നാടായ കേരളത്തിൽ തേങ്ങായുടെ ഉപയോഗം സർവ്വസാധാരണമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന തേങ്ങായെക്കുറിച്ചാണ്. ഭക്ഷണമായും മരുന്നായും നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നു. തേങ്ങായുടെ രാസഘടകങ്ങൾ 40% വെളിച്ചെണ്ണ അതിൽ നിന്ന് ലഭിക്കുന്നു. തേങ്ങാപ്പാലിൽ പഞ്ചസാര, പശ, ആൽബമിൻ, ടാർട്ടാറിക് അമ്ലം എന്നിവയും അടങ്ങിയിരിക്കുന്നു. വെളിച്ചെണ്ണയിൽ കാപ്രിലിക് അമ്ലം, ഗ്ലിസറിഡുകൾ, മിരിസ്റ്റിക് അമ്ലം, സ്റ്റിയറിക് അമ്ലം എന്നിവയും അടങ്ങിയിരിക്കുന്നു. തെങ്ങിൻ്റെ ഓല ചുട്ടെടുക്കുന്ന ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നു. തെങ്ങിൽ നിന്നും എടുക്കുന്ന നീരയിൽ ദഹനത്തെ ത്വരിതപ്പെടുത്തുന്ന എൻസൈമുകളും കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട്. തേങ്ങായുടെ വെള്ളം വാതപിത്തങ്ങളെ ശമിപ്പിക്കുന്നു. തേങ്ങാവെള്ളം ദാഹം ശമിപ്പിക്കുന്നു. ഹൃദ്രോഗം, അതിസാരം, വിഷൂചിക എന്നീ രോഗങ്ങളിൽ പഥ്യപാനീയമായി തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നു. കൊഴുപ്പ് അധികമുള്ളതിനാൽ ശരീരപുഷ്ടിയുള്ളവരും പ്രായം ചെന്നവരും തേങ്ങ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. ഹൃദ്രോഗികൾക്ക് ഉപ്പ് കഴിക്കാൻ പാടില്ലല്ലോ. കുറച്ചുനാൾ ഉപ്പ് കഴിക്കാതെ വരുമ്പോൾ ക്ഷീണം തോന്നും. അപ്പോൾ കരിക്കിൻ വെള്ളം കൊടുത്താൽ ക്ഷീണം മാറും, ആവശ്യമുള്ള ഉപ്പ് ലഭിക്കുകയും ചെയ്യും. കരിക്കിൻ തൊണ്ടിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കൊട്ടൻ ചുക്കാദി മരുന്ന് ചാലിച്ച് മുട്ടിലിട്ടാൽ, അതുപോലെ തന്നെ നീരുള്ള ഭാഗങ്ങളിലിട്ടാൽ നീര് വലിയുകയും വേദന കുറയുകയും ചെയ്യും. മെർക്കുറി ശുദ്ധി ചെയ്ത് മരുന്നുണ്ടാക്കുന്നുണ്ടല്ലോ, അത് ശരീരത്തിൽ അധികമായാൽ വിഷബാധ ഉണ്ടാകും. ഇതിന് തേങ്ങാവെള്ളം കുടിച്ചാൽ വിഷബാധ ശമിക്കും. തെങ്ങിൻ്റെ കൂമ്പ് ശർക്കര ചേർത്തിടിച്ച് പതിവായി തിന്നാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തസ്രാവം ശമിക്കും, വെള്ളപ്പോക്കും ശമിക്കുന്നതാണ്. തെങ്ങിൻ്റെ വേരിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയും, വയറുവേദനയും കുറയും. കഷായത്തിലും തെങ്ങിൻ്റെ വേര് ചേർക്കാറുണ്ട്. തെങ്ങിൻ പൂക്കല ലേഹ്യം, നടുവേദന അതുപോലുള്ള വാദസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അൾഷിമേഴ്സ്, പ്രമേഹം, ഗോയിറ്റർ, ഓട്ടിസം ഇവ തടയാൻ പച്ച തേങ്ങായിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വെർജിൻ ഓയിൽ വളരെ നല്ലതാണ്. തേങ്ങായുടെ ഉപയോഗം കൊണ്ട് രക്തത്തിലെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും അപകടകാരിയായ LDL കുറയ്ക്കുകയും ചെയ്യുന്നു. വെളിച്ചെണ്ണയിൽ 50% വരുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, 12 കാർബൺ അടങ്ങിയ ലാറിക് ആസിഡ് ഇവ രക്തക്കുഴൽ വഴി കരളിലെത്തി പെട്ടെന്ന് ഊർജമായി മാറുന്നു. രക്തത്തിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്നതിനെ വളരെ കുറയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ലാറിക് ആസിഡും ഗ്ലിസറോളും ചേർന്നുണ്ടാകുന്ന മോണോലാറിൻ രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നു. വിളഞ്ഞ തേങ്ങായുടെ വെള്ളം കുടിച്ചാൽ പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് കാണുന്നുണ്ട്. വെളിച്ചെണ്ണയിലെ രാസഘടകങ്ങൾ: കാപ്രിലിക് 3.3%, കാപ്രിക് 3.4%, ലാറിക് 48.2%, മിറിസ്റ്റിക് 16.2%, പാമിസ്റ്റിക് 8.4%, സ്റ്റിയറിക് 2.5%, ഒലീക് 15.3%, ലിനോലിങ്ക് 2.3%, ഫാറ്റി അമ്ലങ്ങൾ 0.4%. വെളിച്ചെണ്ണയിൽ 2/3 ഫാറ്റി അമ്ലങ്ങളാണ്. വെളിച്ചെണ്ണ മറ്റ് സസ്യ എണ്ണകളേക്കാൾ ഹൃദയാരോഗ്യം നൽകുന്നവയാണ്. ഇവ കൊണ്ട് ധാരാളം മെഡിസിനുകൾ ഉണ്ടാക്കാറുണ്ട്. കേരളീയർക്ക് ദൈവം നൽകിയൊരു വലിയ ദാനമാണ് തെങ്ങും തേങ്ങായും. ദൈവം നൽകിയ ഈ വരദാനത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നാട്ടുമരുന്ന് നമുക്കായി അവതരിപ്പിച്ചത് വയനാട് പുൽപ്പള്ളി വിമലമേരി ആയുർവേദ ആശുപത്രിയിലെ പാരമ്പര്യ ആയുർവേദ ഫാർമസിസ്റ്റായ സിസ്റ്റർ കൊച്ചു ത്രേസ്യ MSMI.